കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്ന ധവള ശിരസ് അല്ല ഏറെ നനുത്തതായി അനുദിനം വന്നെത്തി താരിലും നീരിലും വിളയാടിടുന്നു പ്രപഞ്ചപ്രകാശവുമൊരുമിച്ചു നീ എന്ന പൂർവ സന്ദർശകേ. കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്ന ധവള ശിരസ് അല്ല ഏറെ നനുത്തതായ അനുദിനം വന്നെത്തി താരിലും നീരിലും വിളയാടിടുന്നു പ്രപഞ്ചപ്രകാശവും ഒരുമിച്ചു നീ എന്ന പൂർവ സന്ദർശകേ. അപരസാമ്യങ്ങളിങ്ങില്ല നിനക്കൊന്നുമിതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ. അപരസാമ്യങ്ങളിങ്ങില്ല നിനക്കൊന്നുമിതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ. താരങ്ങൾ തൻ തെക്കുദിക്കിലായി ആ ധൂമലിപികളിൽ നിന്റെ പേരെഴുതി വയ്ക്കുന്നതാ. താരങ്ങൾ തൻ തെക്കുദിക്കിലായി ആ ധൂമലിപികളിൽ നിന്റെ പേരെഴുതി വയ്ക്കുന്നതാ. സ്മരണകൾ നിറച്ചോട്ടെ സ്മരണകൾ നിറച്ചോട്ടെ നിലനിൽപ്പിനും മുൻപ് നിലനിന്നിരുന്നു നീ എന്ന്. സ്മരണകൾ നിറച്ചോട്ടെ നിലനിൽപ്പിനും മുൻപ് നിലനിന്നിരുന്നു നീ എന്ന്. ഞാൻ വിളറുന്ന വചനം കിരീടമായി അണിയിച്ചിടാമിനി. കഥകുകൾ തുറക്കാത്തൊരെന്റെ ജനാലയിൽ നിലവിളിയുമായി വന്നു മുട്ടുന്നു കാറ്റുകൾ. നിഴൽ വീണ മത്സ്യങ്ങൾ നിറയുന്ന വല പോലെ ഗഗനം പിടയ്ക്കുന്നു. സകലവാദങ്ങളും ഗതിവിഗതികൾ പൂണ്ട് മാഞ്ഞൊഴിഞ്ഞിടുന്നു. പുരിയുകയാ ഉടയാടകളി മഴ പുരിയുകയാ ഉടയാടകളി മഴ. കാലമായി പ്രണയിച്ചു വെയിലിൽ തപം ചെയ്തെടുത്ത നിന്നുടലിന്റെ ചിപ്പിയെ. ഇപ്പോഴിവൻ ഇതാ സകല ലോകങ്ങളും നിന്റെയാകും വരെ. മലമുടിയിൽ നിന്ന് നീല ശംഖ് പുഷ്പങ്ങൾ പല കുട്ട നിറയുമൻ ഉമ്മകൾ നിനക്കായി. മലമുടിയിൽ നിന്ന് നീല ശംഖ് പുഷ്പങ്ങൾ പല കുട്ട നിറയുമൻ ഉമ്മകൾ നിനക്കായി. ചെറിമരമൊത്ത് വസന്തം നടത്തുന്നത് അത് വേണമിന്ന് നീയൊത്തെനിക്കോ മലേ. ചെറിമരമൊത്ത് വസന്തം നടത്തുന്നത് അത് വേണമിന്ന് നീയൊത്തെനിക്കോ മലേ.